അത് എഴുതിയിരിക്കുന്ന പോലെ വായിച്ചാൽ കൊള്ളാം. ടിത്താണ് ടിത്ത്, അതാണ് ടിഡായത്. അടുത്ത ഢ, പിന്നെ അണ്ണ് കഴിഞ്ഞ് അഞ്ഞ്. ദ്വേസച്ച് ദഗ്നച്ച് മാത്രച്ച്, ദഗ്നഞ്ഞായിച്ച് അവിടെയൊക്കെ സന്ധി വന്നിരിക്കുകയാണ്. തയപ്പ്, ടക്ക്, ടഞ്ഞ്, കഞ്ഞ്, കൊരപ്പ്, ഈ എല്ലാ പ്രത്യയങ്ങളും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഒന്നൊഴികെ ഏതാണ്? കൊരപ്പ്. ഇന്ദി ജി സർത്തിഭ്യ കൊരപ്പ്. ആ സൂത്രം നിങ്ങൾ പഠിച്ചിട്ടില്ല. കൊരപ്പ്, അതൊഴികെ ബാക്കിയെല്ലാം പഠിച്ചതാണ്. ഇവിടെ ലഘുസിദ്ധാന്തമതി വേറൊരു വലിയ ഉപകാരം ചെയ്ത്, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. സിദ്ധാന്തമതിയില് ഷല്ലിംഗ പ്രകരണം, അമ്മയും, കാരകം, സ്ത്രീപ്രത്യം, അങ്ങനെ ഒരു ക്രമമാണ്. എന്നുവെച്ചാൽ നമ്മൾ സ്ത്രീപ്രത്യം പഠിക്കുമ്പം ഈ ഒരു പ്രത്യയങ്ങളെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ലാതെ പഠിക്കുന്നു. അപ്പോൾ ലഘുസിദ്ധാന്തമതി പഠിക്കുന്നവരിവിടെ വരുമ്പം, ലഘുസിദ്ധാന്തമതിൽ അവസാനമാണെങ്കിലും ഇവിടെ വരുമ്പോൾ തല കറങ്ങും. കാരണം ഈ പറയുന്ന ഇപ്പോൾ ഉഗിദശ എങ്ങനെ മനസ്സിലാകും? ഇന്ന് നമ്മൾ ഉഗിദശ എന്ന് പറയുന്ന സൂത്രം വിശദീകരിച്ചപ്പം ദശലകാരങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. സൂത്രങ്ങൾ, പ്രക്രിയ, ആ ദശലകാരം പഠിക്കാതെ സിദ്ധാന്തവതിയിൽ ഇത് കഴിഞ്ഞിട്ട് ആ ദശലകാരം വരുന്നു. എങ്ങനെ ഉഗിദിച്ച പ്രക്രിയ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാക്കാൻ വലിയ പ്രയാസം. അതുകൊണ്ട് ഭരതരാജ പണ്ഡിതർ ഈ ഒരു കാര്യത്തിൽ വിശേഷിച്ചും അംഗീകരിക്കണം, ഇത് അവസാനം വച്ചു. അപ്പോൾ ഇവിടെ തദ്ധിത പ്രത്യയങ്ങളും വരുന്നുണ്ട്, കൃത് പ്രത്യയങ്ങളും വരുന്നുണ്ട്, തിങ്ങും വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വെച്ചതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പ്രക്രിയ പഠിച്ചിട്ടുള്ളവർക്ക് ഇനി ഓർമ്മയില്ലെങ്കിലും പറയുമ്പോൾ ഓർമ്മ വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അനുപസർജനം യുക്തിദാദി തദന്തം യദന്തം പ്രാതിപദികം തഥ സ്ത്രീയാ മിങ്ങിപ്പസ്യാത്. അനുപസർജനം യുക്തിദാദി തദന്തം യദന്തം പ്രാതിപദികം തഥ സ്ത്രീയാ മിങ്ങിപ്പസ്യാത്. കുരിശരി നദട്ട് നദി ദേവട്ട് ദേവി സൗപർണേയി ഐന്ദ്രി ഔസി ഒരു ദ്വേസി ഒരു ദഗ്നി ഒരു മാത്രി പഞ്ചതൈ അക്ഷിക്കി ലാവണിക്കി യാദൃശി ഇത്വരി. കുരുചരി നദട്ട് നദി ദേവട്ട് ദേവി സൗപർണേയി ഐന്ദ്രി ഔസി ഒരു ദ്വേസി ഒരു ദഗ്നി ഒരു മാത്രി പഞ്ചതൈ അക്ഷിക്കി ലാവണിക്കി. തരുണ തലുനാനാം ഉപസംഖ്യാനം. സ്ത്രൈണി പൗംസ്നി ശക്തികി അഷ്ടികി ആഠ്യങ്കരണി തരുണി തലുണി. ഇപ്പൊ ഇവിടെ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യയങ്ങളാണ്. ടിത്തൊഴികെ ടിത്തെന്ന് പറയുന്നത് പ്രത്യയവും ഉണ്ട്, ടിത്ത് യസ്യ പ്രാതിപദികവും ആകാം ധാതുവും ആകാം. ബാക്കിയുള്ള എല്ലാം പ്രത്യയങ്ങളാണ്. പൂർവത്തിൽ നിന്ന് അനുപസർജനം വരുന്നുണ്ട്, അതിനിവിടെ പ്രാധാന്യമുണ്ട്. അനുപസർജനമായ ഈ പ്രത്യയങ്ങൾ ടിതാദികൾ അന്ത്യത്തിലുള്ള പ്രാതിപദികൾ, അത് അദന്തമായിരിക്കണം. കാരണം അജാദ്യ ദൃഷ്ടാപ്പിൽ നിന്ന് അത്ത് വരുന്നുണ്ട്. അപ്പോൾ അനുപസർജനമായ ടിതാദികൾ അനുസർജനം മുഖ്യം, അന്ത്യത്തിലുള്ള അദന്തമായ പ്രാതിപദികങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സ്ത്രീത്വത്തെ ദ്വേദിപ്പിക്കും. നിർദ്ദിഷ്ട സമാസ ഉപസർജനം എന്ന് പറഞ്ഞാലേ ഉപസർജനം എന്ന് പറഞ്ഞാൽ മുഖ്യം എന്നുള്ള അർത്ഥമുണ്ടോ? എവിടെ എവിടെ അനുപസർജനം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഖ്യം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പ്രഥമാ നിർദ്ദിഷ്ട സമാസ ഉപസർജനം എന്ന് പറഞ്ഞാൽ കേട്ടില്ല, അത് അവസാനം സൂത്രമുണ്ടല്ലോ. ഏതാണ് പ്രഥമാ നിർദ്ദിഷ്ട സമാസ ഉപസർജനം? അല്ല, അത് സ്വപ്നല്ലേ? അതെ, അതുമായിട്ട് ബന്ധമില്ല, അത് ബന്ധമില്ല, അതൊരു സ്വപ്ന പാഠം വിധിച്ചല്ലേ. ഇത് അനുപസർജനമാണ് വരുന്നത് പൂർവത്തിൽ. ഉപസർജനം എന്ന് വെച്ചാൽ ഗൗണം, അനുപസർജനം എന്ന് വെച്ചാൽ മുഖ്യം. അത് പണിനിയുടെ തന്നെ സ്വപ്നയാണ്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപസർജനം എന്ന് പറഞ്ഞാൽ ഗൗണം എന്നുള്ള അർത്ഥത്തിലാണ്. ഭക്ഷണത്തിൽ ഉപസർജനം എന്ന് പറയുന്നത് ഈ ഗൗണമായ ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലായിരിക്കും. ആ, അവിടെ ഉപസർഗം എന്ന് പറഞ്ഞാൽ മുഖ്യമല്ല എന്നുള്ള രീതിയിൽ തന്നെ. സ്വപ്ന ഉപസർജന ഭൂതാസ്തു സർവാദ, അവിടേക്ക് ഉപസർജനം വരുന്ന ഗൗണം. പിന്നെ ഉപസർഗം വ്യാധി എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കും, രോഗം പലതരത്തിൽ ഉപയോഗിക്കും. അനുപസർജനം യത്തിതാദി, അനുപസർജനമായിരിക്കുന്ന ടിതാദികൾ, ഈ കാണിച്ചിരിക്കുന്ന പ്രത്യയങ്ങൾ. തദന്തം യഥദന്തം, ഈ പ്രത്യാന്തമായിരിക്കണം അദന്തമായിരിക്കണം. കാരണം ഉഗിദശയിൽ അതില്ല, അവിടെ അങ്ങനെ പറയുന്നില്ല. കാരണം ഇപ്പം ഇവിടെ ശത്രാണെങ്കിൽ ശത്, ഇവിടെ അദന്തമല്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല, അദന്തമായിരിക്കണം പ്രാതിപദികം. തഥ സ്ത്രീയാങ്ങീപ്പ്, അതിൽ നിന്ന് സ്ത്രീത്വത്തിൻ്റെ സ്ത്രീത്വത്തെ ദോധിപ്പിക്കുന്നതിന് ഞീപ്പ് വരും. ആദ്യം ടിത്തിന് ഉദാഹരണം കൊടുക്കുന്നു. ഇവിടെ ടിത്തെന്ന് പറഞ്ഞവിടെ ആദ്യം കൊടുക്കുന്ന ഉദാഹരണം പ്രത്യയത്തിൻ്റെയാണ്. ട് ഇത്ത് യസ്യ ടിത്ത്. കുരിശു ചരതീതി കുരുചരഹ, സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചു. ചരേഷ്ഠ ചരേഷ്ഠ, ചരി നിന്ന് എന്തോ വരുന്നു, ടാ വരുന്നു, ടാ എന്ന് പറയുന്ന ടിത്താണ്. കുരുപപദം വരുന്നു, ഉപപദം അതിങ്ങി സമാസം വരുന്നു, സുപ്പ് ലോപിക്കുന്നു, കുരുചര എന്നിരിക്കുന്നു, കുരുചര എന്നിരിക്കുന്നു. അതിൽ നിന്ന് എന്തോ വരുന്നു, നീപ്പ് വരുന്നു. കുരുചര ഈ എന്നിരിക്കുമ്പോൾ ഏ സൂത്രം വരുന്നു, എസ്സീതിച്ച അക്കാരൻ ലഭിക്കുന്നു. അജ ടാന്നിരുന്നപ്പോ എസ്സീജ വന്നില്ല, സവർണ തീർവ് വന്നു. കുരുചര ഞീപ്പ് എന്നിരുന്നപ്പോ എസ്സീജ വന്നു, എന്താ വ്യത്യാസം? ചരട് പ്രത്യയം ചേർന്നാൽ തദ്ധിതമാണ്. ചരട് പ്രത്യയം ചേർന്നാൽ തദ്ധിതമാണ്. എന്താണ്? ആ ടി ആണ് ഇവിടെ. ഇവിടെ നേരിട്ട് പറഞ്ഞിരിക്കണം എന്താണ്, ഈകാരെ തദ്ധിതേച്ഛാന്ന് പറഞ്ഞു. ഈകാരം പരത്തിയിരുന്നാൽ മതി, അത് തദ്ധിതാവണമെന്നല്ല. ഈകാരം പരത്തിലിരിക്കുന്ന തദ്ധിതാവണമെന്നല്ല, ഈകാരം പരത്തിലിരുന്നു ഭസഞ്ഞ വേണം. യജിഭം ബസഞ്ജനുണ്ട് വന്നു വന്നു. അപ്പൊ ഇനി ഇങ്ങനെ വരുന്നിടത്തെല്ലാം ബസഞ്ജ വരും, എസ് സി ജിയും പ്രവർത്തിക്കും, അത് അറിഞ്ഞിരിക്കണം. അപ്പൊ കുരുചര ഈ എസ് സി ജി ആകാരം ലഭിച്ചു. കുരുചരി, കുരുചരിയിൽ നിന്ന് എന്ത് വരുന്നു? സു വരുന്നു. എന്തുകൊണ്ട്? അല്ല ആപ്പെന്ന് പറഞ്ഞോണ്ട്, പ്രാതിപതിക സഞ്ജയുള്ളതുകൊണ്ടല്ല, ഈ ആപ്പെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരുന്നു? ഈ ആയോണ്ട് പരത്തിൽ സു വരുന്നു. സു വരുന്നതിന് പ്രാതിപതിക സഞ്ജയാണോ? നിർബന്ധമില്ല. ഞീപ്പ് എന്നതുകൊണ്ടാണോ പ്രത്യേകം പറഞ്ഞു? ഞീപ്പ്, ഞീഷ്, ഞീന്, ചാപ്പ്, ടാപ്പ്, ഡാപ്പ്, ഇതിൽ നിന്നെല്ലാം വിഭക്തി വരാം, ലോപിക്കാം. അപ്പോൾ കുരുചരി എന്ന് വരുന്നു. അടുത്ത് വരുന്ന ഏതാണ്? നദട്, നദി. ദേവട്, ദേവി. ഇപ്പോ നേരത്തെ നമ്മൾ പഠിച്ചു നന്ദി ഗ്രഹി പജാതിഭ്യോ ലുണിന്യാച. ആ പജാതി ഗണത്തിൽ ഇങ്ങനെ കുറെ ശബ്ദങ്ങൾ പഠിച്ചിട്ടുണ്ട്. നദട്ട്, ദേവട്ട്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഇതാണ് ടിത്താണ് പറഞ്ഞ. ടിത്തെന്ന് പറയുന്നത് പ്രത്യയവുമാകാം പ്രാതിപതികവും ആകാം. അതിനവിടെ കൊണ്ടുവന്നു. അങ്ങനെ എന്തിനാ അവിടെ നത്തട്ടെന്ന് പറഞ്ഞു? അവിടെ അതിൻ്റെയൊക്കെ പ്രയോജനങ്ങൾ പറയുന്നുണ്ട്. അതാ പ്രജാതി ഗണത്തിൽ എന്നൊക്കെ പറയുന്നതിൻ്റെ പല പ്രയോജനങ്ങളുണ്ട്. ഇത് മാത്രമാണ്, അതൊക്കെ സിദ്ധാന്തമതി വിശദീകരിക്കുന്നു. കൂടെ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ട്. എന്തായാലും ടകാര യുക്താക്കിയതിന് നമുക്കിവിടെ പ്രയോജനം എന്താണ്? ടിത്തായതുകൊണ്ട് അങ്ങീപ്പ് വരുന്നു, എസ് എ ജകാരം ലഭിച്ചു. ഇത്തായി പോയി ഹലന്ത്യം. ഇത്തായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഹലന്ത്യ സൂത്രം പ്രവർത്തിക്കുന്നത്? അതിന് ഇത്താകാതെ മാറിയിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ട? ഏതെങ്കിലും തരത്തിൽ നദട്ടിന്റെ ടകാരത്തിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ട? അവ്യയം, അവ്യയമായ എന്താലോ ഉപയോഗിച്ചൂടെ? ഇവിടെ എന്ത് ചെയ്തു? ഏതൊക്കെയാണ് ഉപദേശങ്ങളെന്ന് പറയുന്നത്? ഉപദേശം, ഉപദേശമാണല്ലേ, ഉപദേശം ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ സഞ്ജ വരണമെങ്കിൽ ആദ്യം ഉപദേശം ഏതെന്ന് അറിഞ്ഞിരിക്കണം. ദാതസൂത്രഭണോണാദി വാക്യലിംഗാനുശാസനം അകന്നപ്രത്യാദേശ ഉപദേശം. വേറെയുണ്ട്. ഏതാണ്? ധാതു പ്രാതിപതിക പ്രത്യയ ബാക്കി പ്രത്യാഹാര നിപാത ആദേശ ആഗമാനാം അന്ത്യം ഉപദേശം. ഇത് രണ്ടും അന്ന് പറഞ്ഞാണ്. പെട്ടെന്ന് പെട്ടെന്ന് വിട്ടുകഴിഞ്ഞാൽ ശരിയാകത്ത. നദി, ദേവട്ട്, ടകാരയുത്തായി പോയി. ദേവ നീ പോകുന്ന ടിത്തായതുകൊണ്ട് എസ് എ ആധാരം ലഭിച്ചു. ദേവി പട്ടിത്തിന്റെ കാര്യം കഴിഞ്ഞു. ധാതുവിന്റെ ഉദാഹരണം കൂടെ കൊടുത്തിട്ടില്ല. ആ സിദ്ധാന്തം മതി വരും. അടുത്തു വരുന്ന എന്താണ്? ഠ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഡിത്തായതുകൊണ്ട് നീ പോകുന്നു. എന്താണ് പ്രശ്നം? ലോപിച്ചത് ഈ ആയതുകൊണ്ടല്ലേ? ഈ ആണ്ട് എസ്ഐ അകാരണം വെച്ചു. തിത്തായതുകൊണ്ട് ദേവശബ്ദത്തിന്റെ പരത്തിൽ ഈപ്പി ഒന്ന് ബസഞ്ഞുകൊണ്ട് എസ്ഐ അകാരണം വെച്ചു. അങ്ങനെ ദേവി ശബ്ദം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പജാതി ഗണത്തിൽ ഈ ശബ്ദങ്ങളെ കൊടുത്തപ്പോൾ ടിത്തോടുകൂടി കൊടുത്തത്. സുപർണായ അപത്യം വിനത്തായ അപത്യം എന്നെല്ലാം വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സൗപർണേയ വൈനത്തേയ ശബ്ദങ്ങൾ വരുന്നു. ഏതാണ് സൂത്രം? ശ്രീ പ്യൂർ ഡക് നായകി അന്തകി എന്നുള്ള വാക്കുകളൊക്കെ അത് ഈ ഗണത്തിൽ പെടുത്തിയിട്ട് സാധൂകരിക്കാൻ പറ്റുമോ? ഏത് നായകി അന്തകി എന്നൊക്കെയുള്ള വാക്കുകൾ അന്തകി അല്ല അന്തകി ത്രിപുരാന്തകി എന്നൊക്കെ ഇഷ്ടംപോലെ പ്രയോഗം കണ്ടിട്ടുണ്ട്. ത്രിപുരാന്തകി എന്നല്ല, നീപ്പ് നീഷ് വിധിക്കാൻ ഇനി എത്രയോ സൂത്രങ്ങളുണ്ട്, എത്രയോ സൂത്രങ്ങൾ. അതിന് പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ഒരുപാട് സൂത്രങ്ങളുണ്ട്. സുപർണായ അവിടെ എന്തുവരുന്നു? സ്ത്രീഭ്യോ ഠക് ആയനേനെ ഭടകജഗാം പ്രത്യാദീന മറന്നോണ്ടോ? എന്തോന്നു സുപർണ ആയ കിതി ജാതി വൃദ്ധി ഒന്നു സൗപർണേയ ഒന്നു ഠക് അന്ത്യത്തിൽ ഒന്നുകൊണ്ട് എന്തോന്നു ജാകാരൻ ലഭിച്ചു. സൗപർണേയി വൈനത്തേയി ഇവിടെ ഠക്കിന് ഉദാഹരണമാണ് വന്നത്. സ്ത്രീഭ്യോ ഠക് ചിലതിൽ പ്രാസ്തികി എന്നൊരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. പ്രസ്തേന ക്രീതം പ്രാസ്തികി അങ്ങനെ തേനക്രീതം ഈ ഇതിൻ്റെ അത് കാണുന്നില്ല സിദ്ധാന്തമതിയിലും. രണ്ട് പുസ്തകങ്ങളിൽ വൈനതയി ഇല്ല. അല്ല ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കാരണം ശ്രീവ്യോ ഠക്ക് വന്നതിന് ഠക്ക് ഠഞ്ഞ് ഠന്ന് മൂന്ന് പ്രത്യേകങ്ങൾ അതിൽ ഇത് രണ്ടിൻ്റെ ഉദാഹരണമാണ്, ഠക്കിൻ്റെയും ഠഞ്ഞിൻ്റെയും. പിന്നെ വരുന്ന അണ്ണ്, അണ്ണിന് തദ്ധത്തിൽ നിന്നും കൃതന്ധത്തിൽ നിന്നും ഉദാഹരണമാണ്. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഐന്ദ്രി ഇന്ദ്രോ ദേവത അസ്യ സാസ്യ ദേവത അണ്ണു വന്നു. കൃതന്ധത്തിൽ അണ്ണു വരുന്ന ഏതാണ്? കർമ്മണ്യാണ്. ഉപദാതങ്കി സമാസ് കുംഭം കരോദീതി കുംഭകാര. ഇവിടെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ, സിദ്ധാന്തമതി രണ്ടുമുണ്ട്. അപ്പോൾ ഇന്ദ്രോ ദേവത അസ്യാന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അണ്ണു വന്ന് ഐന്ദ്ര എന്ന് പറയുന്നു. അണ്ണന്തത്തിൽ നിന്ന് ഈപ്പോ വന്നു, എസ് എ ജകാരം ലോപിച്ചു. ഐന്ദ്രി ഐന്ദ്രി എന്ന് പറയുന്നത് ഇന്ദ്രൻ ദേവതയായിട്ടുള്ള ഇറുക്കാകാം, അല്ലെങ്കിൽ ഇന്ദ്രൻ ദേവത ആയിട്ടുള്ള ദിക്ക് ദിക്ക് എറുക്കും ദിക്കും. അങ്ങനെ ദിക്ക് ദിക്ക് ഐന്ദ്രി പൂർവ്വ ദിക്ക് സമീപം അണ്ണ് അത്തായിട്ട് എടുത്തിട്ടാണോ അത് വന്നത്? ഉത്തരത്തിൽ അണ്ണില്ലല്ലോ. അണ്ണ് അണ്ണിനെ അത്തായിട്ട് എടുക്കാൻ പറ്റില്ല, എണ്ണാ പോയ അതെങ്ങനെ എടുക്കും? അതന്തമാവുമല്ലോ ഐന്ദ്ര എന്ന് പറയുമ്പോ അണ്ണ് അടുത്ത അഞ്ഞാണ്. എങ്ങനെ അണ്ണ് അഞ്ഞെന്നുള്ളത് എങ്ങനെ വേറെ മാറ്റുന്ന എങ്ങനെ? അപ്പൊ പുല്ലിംഗ ഐന്ദ്രൂപം സിദ്ധിച്ചു കഴിയുമ്പോൾ അത് അദന്തമായില്ലേ? അങ്ങനെ ഐന്ദ്ര എന്നുള്ള രൂപം സിദ്ധിച്ചതിന് ശേഷമല്ലേ ഇത് വരുന്നത്? ഏത് ഐന്ദ്ര എന്നുള്ള രൂപം വന്നതിന് ശേഷമല്ലേ ഐന്ദ്രിയ എന്ന് വരിക? അണ്ണല്ലേ പ്രത്യയം? പ്രത്യയം എന്ന് പറയുന്ന അണ്ണല്ലേ? നകാര ഇത്തായി പോയി ആയിരിക്കുകയല്ലേ? അപ്പൊ ഐന്ദ്ര എന്ന് പറയുമ്പോൾ അണ്ണാണ്, അണ്ണന്തമാണ്. അതിലെ പറഞ്ഞത് ടിദാദി തദന്തം, ടിദാദി പ്രത്യാന്തങ്ങളെ നോക്കേണ്ടല്ല, അദന്തമല്ല. അണ്ണെന്ന് പറയുന്നുകൊണ്ട് താച്ചലിക എണ്ണേപി വക്തവ്യാന്ന് സിദ്ധാന്തമോദി പറഞ്ഞിരിക്കുന്നുണ്ട്. നാ വരുമ്പോഴും വേണ്ടി വന്നാണ് എടുക്കാം. തദസ്സി ശീലം എന്നുള്ള അർത്ഥത്തിൽ ചൗരം ശീലം അസ്യ, ചൗരശബ്ദത്തിൽ നിന്ന് എന്തോരും ചൗരശബ്ദത്തിൽ നിന്ന് ചത്രാദിത്വ ചൗരശബ്ദം, അതിൽ നിന്ന് തശീലം ചൗരി എന്ന് വരാം. അതുപോലെ അണ്ണാക്ക് ഉദാഹരണമാണ് തപശീലം അസ്യാഹ ഛത്രാദിത്വ താപസ. ഇനിയിപ്പോ വന്നിട്ട് താപസി ഛത്രാദിയിൽ തദസ്യ ശീലം പ്രകാരം നാ വന്ന് ശബ്ദങ്ങളിൽ നിന്ന് അണ്ണന്തത്തിൽ നിന്ന് നീപ്പ് വരുന്നത് പോലെ അണ്ണാന്തത്തിൽ നിന്നും വരാം. എന്നാൽ എല്ലാ അണ്ണാന്തത്തിൽ നിന്നും വരത്തില്ല, കാരണം ജ്ഞാപക സിദ്ധം സർവത്ര. അതുകൊണ്ട് ഛാത്രശബ്ദത്തിൽ നിന്നും ഛാത്രം ശീലം അസ്യ ഛാത്രാന്നേ വരത്തുള്ളൂ, ഛാത്രി എന്ന് വരത്തില്ല. ഗുരോഹോ ദോഷാവരണം ഛത്രം, അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഗുരുക്കന്മാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി. ഗുരുക്കന്മാരുടെ ദോഷത്തെ ഒളിപ്പിച്ചു വെക്കുന്നവരാണ് ആര് എന്തു പറയുന്നത്? ശിഷ്യന്മാരെന്ന് പറയുന്നു. അത് ശീലമായിരിക്കും, അതാണ് ഛാത്രം. ഛത്രാദിയിൽ നിന്ന് ഗുരോഹോ ദോഷാവരണം ഛത്രം തദസ്യ ശീലം ഛാത്ര എന്ന് പറയും, ഛാത്ര. അതിൽ നിന്നും സ്ത്രീലിംഗത്തിൽ ഛാത്രാന്നേ വരത്തുള്ളൂ, ഛാത്രി എന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാപക സിദ്ധം എന്ന സർവത്ര. അങ്ങനെ അതുകൊണ്ട് അണ്ണെന്ന് പറഞ്ഞെങ്കിലും നായും വരാമെന്നാണ് സിദ്ധാന്തമോദി പറഞ്ഞിരിക്കുന്നത്. ഗുരു വല വേണ്ട ദിനങ്ങളും ചെയ്യുക എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരോടും പറയരുത്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അല്ല, ഇവിടെ ഈ അർത്ഥമാണ്. അത് ഛത്രാധിപ്യണ പഠിച്ചില്ലേ, സൂത്രം പഠിച്ചില്ലേ? ഛത്രാധിപ്യണ്ണോ ഛത്രം നംസലിംഗം, ഇത് പുല്ലിംഗം. ഛത്ര, ഈ ഛത്രം എന്ന് പറഞ്ഞാൽ ആവരണം ചെയ്യാന്നാണല്ലോ അവിടെ അർത്ഥം. പക്ഷെ ഛത്ര എന്ന് പറയുമ്പോൾ അത് ഈ ശിഷ്യൻ എന്നുള്ള അർത്ഥമായി. അങ്ങനെ പേര് വരാൻ കാരണം എന്തുകൊണ്ട്? കൊടയല്ലല്ലോ ശിഷ്യൻ. അവൻ പറയുന്ന ഇതാണ് ഗുരോഹോ ദോഷാവരണം, ഗുരുവിന്റെ ദോഷം പുറത്തു പറയാനേ പാടില്ല. അതുകൊണ്ടല്ല, പഴയ ഇത് ഗുരുകുലങ്ങളല്ലേ, പണ്ട് ഗുരുകുലങ്ങളിലാണ് ശിഷ്യന്മാരൊക്കെ താമസിച്ച് വിദ്യയൊക്കെ അഭ്യസിക്കുന്നത്. അങ്ങനെ അഭ്യസിക്കുമ്പോൾ ചില ഗുരുക്കന്മാർക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരും. ഇത് ശിഷ്യന്മാർ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഗുരുകുലത്തിനെ ബാധിക്കും. അപ്പോൾ ഗുരു എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തു, ശിഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ പഠിക്കണം, മറ്റു കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു നിയമം ഉണ്ടാക്കി പഴയ ഗുരുകുലങ്ങളിൽ. ഓരോ നിയമങ്ങൾ സിദ്ധാന്തോതി ഉണ്ട്, അവിടെ ഇങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. മണ്ണെണ്ണ അടുത്ത് വരുന്നത് എന്താണ്? അഞ്ഞ് എന്നല്ലോ, ഐന്ദ്രിയ വരെ അടുത്ത അഞ്ഞ് ഉസ്സാദിഭ്യോ അഞ്ഞ്, ഉസ്സശബ്ദത്തിൽ നിന്ന് അഞ്ഞ് വന്നു, ഔത്സ വന്നു, ഞീപ്പ് വന്നു, അകാരിൽ ചൗത്സി എന്നർത്ഥം. ഇവിടെ ഉത്സസ്യ അപത്യം എന്നുള്ള രീതി വരാൻ പാടില്ല എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാരണം ശർങ്കരവാദി അഞ്ഞോ ഞീൻ എന്നുള്ള സൂത്രപ്രകാരം അവിടെ ഞീൻ വരും. അതുകൊണ്ട് ഉത്സസ്യ അപത്യ സ്ത്രീ എന്ന് വിഗ്രഹിക്കാൻ പാടില്ല. ഉത്സ എന്ന് പറയുന്നത് ഒരു സ്ഥലം, ഉത്സേഭവ ഔത്സഹ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള നദി ആണ് ഔസി. ആ തത്ര ഭവ എന്നൊക്കെയുള്ള അർത്ഥത്തിലെടുക്കാം. എന്നുവെച്ചാൽ ഉസന്റെ സന്താനം എന്നുള്ള രീതിയിൽ എടുക്കാൻ പാടില്ല, വേറെ സൂത്രമുള്ളതുകൊണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നു. കാരണം ഇവിടെയൊക്കെ ഇതിൻ്റെ പല സൂത്രങ്ങളും ഇനി രണ്ടെണ്ണം കിടപ്പുണ്ട്. ഇതിപ്പോ ഞീപ്പ് ഷിഗുരാദിഭ്യസ്ത ഞീപ്പ് ശാരങ്കരവാദി അഞ്ഞോ ഞീൻ, ഇങ്ങനെയൊക്കെ പല സൂത്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അപവാദമായിട്ട് വരും. അതിലൊന്നും കാര്യമില്ല, ഞീപ്പ് വന്നാലും ഞീഷു വന്നാലും ഞീന് വന്നാലും ഒരു വ്യത്യാസമില്ല, പക്ഷെ സ്വരത്തിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പാണിനി ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന മൂന്ന് ശബ്ദങ്ങൾ നമുക്കറിയാം. ഒരു ദ്വയസി, ഒരു ദഗ്നി, ഒരു മാത്ര. പ്രമാണേ ദ്വയസച് ദഗ്നച് മാത്ര. നേരത്തെ പഠിച്ചാണ് ഒരു ദഗ്നം, ഒരു മാത്രം, ഒരു ദ്വയസം. മൂന്നെണ്ണം ഇങ്ങിപ്പ് വന്നു കഴിഞ്ഞ് അകാരം ലഭിച്ചാൽ ഒരു ദ്വയസി, ഒരു ദഗ്നി, ഒരു മാത്രി. അതാണ് അവിടെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. അഞ്ഞ് കഴിഞ്ഞിട്ട് ദ്വയസച് ദഗ്നച് മാത്രച്. അടുത്ത് വരുന്നത് തയ്പ്, വളരെ പ്രസിദ്ധമായ തയ്പ്. ഏതാണ് സൂത്രം? അസംഖ്യായ അവയവേ തയ്പ്. പഞ്ചതയസത്വം, പഞ്ച തയസ. അതിൽ നിന്ന് എന്തുവന്നു? ഞീപ്പ് വന്നു, പഞ്ച തൈ. എന്നാൽ പഞ്ചൻ ശബ്ദത്തിൽ നിന്നാണെങ്കിൽ വരത്തില്ല, ഞീപ്പ് വരത്തില്ല. പഞ്ചശബ്ദം എന്ന് പറയുമ്പോൾ പഞ്ചൻ നകാരാന്തമാണ്. പ്രയുന്നേഭ്യോ ഞീപ്പ് പ്രകാരം ഞീപ്പ് പ്രാപ്തമാകെങ്കിലും നഷഡ് സ്വസ്രാദിഭ്യ. ഓർമ്മയുണ്ടോ? ഞീപ്ടാപ്പോ നസ്തഹ, ഞീപ്പിട്ടാപ്പും വരത്തിൽ. അപ്പൊ പഞ്ചൻ ശബ്ദത്തിൽ നിന്ന് ജസ് വരുമ്പോൾ എന്താണ്? പഞ്ചൻ ശബ്ദത്തിന് എന്ത് സഞ്ജ വരുന്നു? ഷ്ണാന്ത ഷഡ്, നാന്തമായുണ്ട്, ഷഡ് സഞ്ജ വരുന്നു. ഷഡ്ഭ്യോ പഞ്ച നളവ് പ്രാതിപതിക അന്തസ്യ പഞ്ചശബ്ദമായി. ഈ പഞ്ചശബ്ദത്തിൽ നിന്ന് എന്താണ്? ഞീപ്പും വരത്തില്ല, ടാപ്പും വരത്തില്ല. ഞീപ്പ് വരാത്ത എന്തുകൊണ്ട്? നഷഡ് സ്വസ്രാദിപ്യ, ഷഡ് സഞ്ജയുണ്ട്. ഷ്ണാന്താഷട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുണ്ട്? ഷഡ് സഞ്ജയുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരത്തില്ല. പിന്നെ ടാപ്പ് വരാത്തതിന് കാരണം എന്താണ്? നളോപ സുപ്സരസുജ്ഞാതുക്വിദിഷകൃതി എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് സജ്ഞാവിധിയാണ്. ഏത് ഷഡ് സഞ്ജ അവിടെ അസിദ്ധമായി പോകും. നലോപഹ സുപ്സര സജ്ഞാതുക്വിദിഷകൃതി എന്ന് പറയുന്നത് സജ്ഞാവിധിയിൽ നകാരലോപം അസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ നകാരം അവിടെ ഉണ്ട്, ഒട്ടാപ്പ് അജാദ്യഷ്ടാപ്പ് വരത്തിൽ. അതുകൊണ്ട് പഞ്ചസ്ത്രീയ എന്ന് ഉപയോഗിക്കത്തുള്ള അവിടെ നീ ബന്ധം വരില്ല, ടാപ്പൊന്നും വരില്ല, പഞ്ച അങ്ങനെയും വരത്തില്ല, പഞ്ചനീ അങ്ങനെയും വരത്തില്ല. പഞ്ച അക്ഷികി അക്ഷയര ദിവ്യതി സൂത്രം ഏതാണ്? തേന ദിവ്യതി ഖനതി ജയതി ചിദ്ദം. അക്ഷിക ഓർമ്മയുണ്ടല്ലോ പണ്ട് വന്നത്, അക്ഷയർ ദിവ്യതി അക്ഷിക. അക്ഷിക ശബ്ദത്തിൽ നിന്ന് അതാണ് എന്തിന് ഉദാഹരണം? തയപ്പ് കഴിഞ്ഞു വരുന്ന നീപ്പ് വന്നു, ശ്രീജാകാരൻ ലോപിച്ചു. അക്ഷിക്ക് പിന്നെ ഏതാ വരുന്നത്? തയപ്പ്. ലാവണിക്ക് തദസ്യ പണ്യം പഠിച്ചോ? നിങ്ങൾ പഠിച്ചോ? ലവണാഠ്യം വരുന്നു. തദസ്സി പണ്ണിം, ഇത് ഇവന്റെ വിൽപ്പന ചരക്കാണ്. ഞാൻ പറഞ്ഞെന്ന എന്റെ ഓർമ്മ, കേട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നുവെച്ചാ ഉപ്പ് കച്ചവടക്കാറി എന്ന് പറയുന്നത് ലാവണിക്ക് എന്ന് പറയുന്നു. ഇതാണ് വിൽപ്പന ചരക്ക് എന്നുള്ള അർത്ഥത്തിൽ അത് വിൽക്കുന്ന ആളിന് തദസ്സി പണ്യം. ലവണാത് ഠഞ്ഞു വരും. ഠഞ്ഞു വന്നിട്ട് എന്തുവരും? ലാവണിക ഈ വന്നിട്ട് ലാവണിക്ക് എന്ന് വരുന്നു. അപ്പോൾ വിഗ്രഹിക്കുന്ന ലവണം പണ്യം അസ്യ ലാവണിക്ക് ചരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വച്ചിരിക്കുന്ന സാധനത്തിന് മലയാളത്തിൽ പറയും എന്താണ്? സംസ്കൃത പദം അതിന്റെ പണ്യം. അങ്ങനെ ഗുഡ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇത് വിൽക്കാൻ വച്ചിരിക്കുന്നതായിരിക്കണം, എന്നാലേ പണ്യമാകും. വിൽപ്പന ചരക്ക് അതായിരിക്കണം. ഗുഡ്സ് പൊതുവെ എല്ലാത്തിനും പറയാം. വിൽക്കാൻ വച്ചിരിക്കണം എന്നാ അതിന് പണ്യം എന്ന് പറയും. അങ്ങനെ വിൽക്കാൻ വച്ചിരിക്കുമ്പോ അതുപോലെ അതുപോലെ അത് വിൽക്കാനായി വച്ചിരിക്കുമ്പോൾ ആ വച്ചിരിക്കുന്ന സ്ത്രീയുടെ പേരാണെന്ത്? ലാവണിക്ക്. പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു. യാദൃശി എന്തായാലും പഠിച്ചിട്ടുണ്ട്. സൂത്രം ഏതാണ്? പ്രദാശ ദൃശ്യ അനോലോചന കഞ്ച. പിന്നെ ഒന്നുകൂടെ വന്നെന്താണ്? ആ സർവനാമന ഇവ ദൃശ്യത്തെ പ്രധാതികൾ ഉപബോധമായിരിക്കുമ്പോൾ ദൃശ്യധാതുവിൽ നിന്ന് കഞ്ഞു വന്നു. ഇവിടെ എത്താണ് അതിനാകാരം അന്താദേശമായി ദീർഘമെന്നു. യാദൃശ ശബ്ദസിദ്ധി യാദൃശ നിങ്ങളെ പറഞ്ഞതെന്ത്? കഞ്ഞ്. യാദൃശയിൽ നിന്ന് ഗീപ്പ് വന്ന് ആകാരം ലഭിച്ചു. യാദൃശി പറഞ്ഞില്ലേ? ഇതുവരെയുള്ള എല്ലാം നമ്മൾ പഠിച്ചതാണ്. അടുത്ത് വരുന്നതാണ് പഠിക്കാത്തത്. പക്ഷെ ഇതിന്റെ രൂപം നമുക്കെല്ലാം വളരെ പരിചയമുള്ളതാണെന്ത് നശ്വര നശ് നിന്നെന്ത് വന്നു കൊരപ്പ് നശ്വര ഇവിടെ എന്താ ഉദാഹരണം കൂടെ തിരിക്കുന്നത് ഇത്തുരി ഇണുക്കത്തോ കൊരപ്പ് വന്നു കഴിഞ്ഞാൽ വര ശേഷിക്കും ഈ വര ഇവിടെ കിത്തായുണ്ട് ഏ സൂത്രം കൂടെ വരുന്നു വരൂ പിന്നെ ധാതുവിൽ നിന്നാണോ ഒന്ന് കിതിച്ച വരൂ ആ അത് തദ്ധിതത്തിലെ വരത്തു കൃദന്തത്തിൽ കിത്ത് വെച്ച് വയ്ക്കുന്നത് ഹ്രസ്വസ്യ പിതികൃതി തുക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്വര പക്ഷെ ഇതാ പ്രയോഗത്തില്ല നശ്വര ശബ്ദം വരും സ്ഥാസ അങ്ങനെ ോ വരച്ച് അതും പറഞ്ഞു അത് നിങ്ങൾ പഠിച്ചതാണോ പിസകസോ വരച്ച് ഈശ്വര അത് വരുന്നത് എന്താണ് വരച്ചാണ് രണ്ടിലും ഒരുപോലെ തന്നെ ഇരിക്കുന്നത് നശ് വര ഈശ് വര രണ്ടെണ്ണം വര തന്നെ ശേഷിക്കുന്നു അപ്പോ ഇവിടെയാണെങ്കിൽ എന്തോരും ഇത് കൊരപ്പ് ഈശ്വരീന്ന് വരും ഈ എന്താണ് ഇവിടെ ഇത്വരി എന്ന് വരും ഈശ്വരനാണെങ്കിൽ ഈശ്വര എന്ന് വരണം ഈശ്വരി എന്ന് വരാൻ പാടില്ല ഈശ്വര എന്ന് പറഞ്ഞു നിർബന്ധമാണെങ്കിൽ അതിനൊരു സൂത്രമുണ്ട് പുമ്യോഗാത് ആഖ്യായ അങ്ങനെ വേണമെങ്കിൽ സാധാരണ രീതി വരേണ്ടത് എന്താണ് ഈശ്വര എന്നാണ് പക്ഷെ പ്രയോഗത്തിലുണ്ടെങ്കിൽ ഈശ്വരി അങ്ങനെ ഉപയോഗിക്കാം ഏത് ഉണ്ടുണ്ട് വരും ഇവിടെ വരും അല്ല ഇത് രണ്ടും തമ്മിലുള്ള സാമ്യമുള്ളതുകൊണ്ട് പറഞ്ഞതാണ് ഇത് കൊരപ്പ് അവിടെ വരച്ച് ഇത്വരി എന്നാണ് അത് അവ്യയം അത് വേറെ സംഗതി ഇതെല്ലാം ധാതുവിന്റെ കൂടെ ഇത് ഇവിടെ ധാതു ഉണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഈണ് നശ് ജി ശ്ര ഇത്രയും ധാതുക്കളിൽ നിന്ന് വരുന്നു മറ്റ് സ്തേസഭാസ പിസകസോ വരച്ച് അത്രയും ധാതുക്കളേ ഉള്ളൂ സ്വര ഇത്രയും മതി ശാന്തി ശാന്തി ശാന്തി.